അടുത്തത് ഉപസർവ തസോ കാര്യ ദിഗുപര്യാദിഷു ത്രിദിഷു ദിരിയ ആമ്രാടിദാന്തേഷു തതോന്യത്രാവി ദൃശ്യത്തെ ഉണ്ടല്ല അഭുക്ത്യർത്ഥസ്യന വനേ ഉപവിശതി. അത് കഴിഞ്ഞു ഉപസർവ തസോ കാര്യ ദിക് ഉപര്യാദിഷു ത്രിഷു ദ്വിതീയ ആമ്രയുടെ ദാന്തേഷു തതു അന്യത്രാവി ദൃശ്യത്തെ. ഉപസർവ തസോഹോ തസ് ആദ്യാദിഭ്യ തസേരുപസംഖ്യാനം പ്രകാരം വരുന്ന തസി പ്രത്യമാണ്. അത് ഉപശബ്ദവും സർവശബ്ദത്തിൽ നിന്ന് രണ്ട് ശബ്ദം, ഇതിൽ നിന്നും തസ് വരുമ്പോൾ ഉഭയിൽ നിന്ന് തസ് വന്നാൽ ഉഭയത ഉഭയതസ് ഉഭയത എന്ന് പറയും. സർവശബ്ദത്തിൽ നിന്ന് തസ് വന്നു കഴിഞ്ഞാൽ സർവതഹ എന്ന് പറയും. അപ്പോൾ ഉപശബ്ദത്തിൽ നിന്നും സർവശബ്ദത്തിൽ നിന്നും തസ് വരുമ്പോൾ അതാണ് ഉപസർവ തസോഹോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉപശബ്ദത്തിൽ നിന്ന് തസ് വരുമ്പോൾ ഉഭയത, സർവശബ്ദത്തിൽ നിന്ന് തസ് വരുമ്പോൾ സർവത, രണ്ട് ശബ്ദങ്ങൾ. ഈ രണ്ട് ശബ്ദങ്ങളുടെ യോഗത്തിൽ ദ്വിതീയ വരും ആണ്. ഉപസർവതസോഹോ കാര്യ എന്ന് പറഞ്ഞാൽ ദ്വിതീയ കാര്യ, അതിനോട് തന്നെ. പിന്നെ ധിക്, അത് പ്രത്യേകമാണ്. ധിക് ശബ്ദം അതിനോട് അന്വയിക്കുന്ന ശബ്ദത്തിനും ദ്വിതീയ വരും ധിക് ശബ്ദത്തോട് അന്വയിക്കുമ്പോൾ. പിന്നെ ഉപര്യാദിഷു ത്രിഷു ഉപര്യാധ്യാധ സാമീപ്യേ, ഒരു സൂത്രമുണ്ട്. ആ സൂത്രത്തിലുള്ള മൂന്ന് ശബ്ദങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപര്യാദിഷു ത്രിഷു വ്യാഖ്യാനത്തെ കൊടുത്തിരിക്കും സൂത്രം ഏതാണ്. ഉപരി അധ്യധ സമീപ്യേ, ഉപരി അധി അധ മൂന്ന് അവ്യയങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത ഇത്, ഈ സൂത്രം എന്ന് പറയുന്നത് സാമീപ്യ അർത്ഥത്തിൽ ദ്വിത്വത്തെ വിധിക്കുകയാണ്. ഉപരി ഉപരി, അധി അധി, അധ അധ എന്നിങ്ങനെ ദ്വിത്വത്തെ വിധിക്കുന്ന സൂത്രമാണ് ഉപരി അധ അധ ഉപരി അധ്യ അധ സമീപ്യ. ആ സൂത്രത്തിലെ മൂന്ന് ശബ്ദങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഉപരി അധി അധ. അതിലെ വ്യാഖ്യാനത്തിൽ വരും. അതാണ് ഉപര്യാദിഷു ത്രിഷു ആമ്രയുടെ ദാന്തേഷു. കാരണം ആമ്രയുടെ സത്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതാണ് സൂത്രം? സസ്യ പരം ആമ്രയുടെ ദിത്വം വന്നു കഴിഞ്ഞാൽ ആ പരത്തിൽ വരുന്ന ശബ്ദത്തിനാണ് ആമ്രയുടെ സ്വപ്നം. അപ്പോൾ ഉപരി ഉപരി എന്നിരിക്കുമ്പോൾ രണ്ടാമത്തെ ഉപരി ആമ്രയുടെ, അധി അധി എന്ന് വരുമ്പോൾ അത് ഉദാഹരണത്തിൽ സ്പഷ്ടമാവും. രണ്ടാമത്തെ ആമ്രയുടെ അധോ അധ എന്നിരിക്കുന്നിടത്തും രണ്ടാമത്തെ ആമ്രയുടേതും അതിന്റെ യോഗത്തിൽ ദ്വിതീയ വരും. പിന്നെ തതോ അന്യത്രാവി ദൃശ്യത, ഇത്രയും മാത്രമല്ല ഇതിൽ നിന്ന് അന്യസ്ഥലങ്ങളിലും ദ്വിതീയ വരുന്നുണ്ട്. അതിനുവേണ്ടി അടുത്ത് വേറൊരു വാർത്തയും പറയും. അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് അഭിധ പരി, അവിടെ തന്നെ അഭിധ പരിധ അവിടെ തന്നെയുണ്ട്, മാറ്റേണ്ട കാര്യമില്ല. അതിന്റെ താഴെ അവിടെ തന്നെ അഭിധ പരിധ സമയ നികഷ ഹാ പ്രതിയോഗേബി തതോ അന്യത്രാപി എന്ന് പറയുന്നതിന്റെ വിശദീകരണമായിട്ടാണ് ഈ അടുത്ത വാർത്തയും കൊടുത്തിരിക്കുന്നത്. അഭിധ പരിധ സമയ നികഷ ഹാ പ്രതി, ഇതിന്റെ യോഗത്തിലും വരും. അഭി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനിയും വരാം, ഇനിയും ചില ശബ്ദങ്ങളുണ്ട്. ഇർത്തേ അതിന്റെ യോഗത്തിൽ വരും തിരിയ, യാവത്ത് അതിന്റെ യോഗത്തിൽ വരും തിരിയ, അങ്ങനെ പല ശബ്ദങ്ങളിലും എവിടെയെങ്കിലും ദിരിയെ വരുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് സൂത്രവും വാർത്തയൊന്നുമില്ലെങ്കിൽ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കോണം. അപ്പൊ ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കണം. ആദ്യം ഉപസർവ തസോഹോ, അതിൽ ഉപശബ്ദത്തിൽ നിന്ന് തസ് വന്നു കഴിഞ്ഞാൽ ഉഭയതസ് എന്ന് പറയും. ഉഭയത ഐച് ആഗമം വരും, അതൊക്കെ തദ്ധിതത്തിൽ പഠിക്കുന്നതാണ്. ഉഭയത കൃഷ്ണം ഗോപാഹ വർത്തന്തേ എന്നാണ്. ഇവിടെ ഉഭയത എന്ന് പറയുന്ന ഉപശബ്ദത്തിൽ നിന്ന് തസ്സി വന്നതിന്റെ ഉദാഹരണമാണ്. അവ്യയമാണത് ഉഭയത. കൃഷ്ണം കൃഷ്ണനോട് അന്വയിക്കുന്നു, ഗോപാഹ കൃഷ്ണം ഉഭയത. ഗോപന്മാര് കൃഷ്ണന്റെ രണ്ട് സൈഡിലുമുണ്ട്. അപ്പോൾ ഉഭയത എന്ന് പറയുന്ന ശബ്ദം കൃഷ്ണശബ്ദത്തോട് അന്വയിച്ചതുകൊണ്ട് കൃഷ്ണശബ്ദത്തിന് എന്ത് വന്നു? അർത്ഥം എന്താണ്? കൃഷ്ണസ്യ ഉഭയത എന്നാണോ? കൃഷ്ണന്റെ രണ്ട് സൈഡിലും ഒന്നാണ്. അപ്പോൾ കൃഷ്ണസ്യ ഷഷ്ടി അർത്ഥത്തിലൂടെ എന്ത് വന്നു? ദ്വിതീയ വന്നു. ഷഷ്ടിയുടെ അർത്ഥത്തിൽ ദ്വിതീയ വന്നുണ്ട്. ഉഭയത കൃഷ്ണസ്യ ഉഭയത ഗോപാഹ എന്ന് വരുന്നതിന് പകരം എന്ത് വന്നു? കൃഷ്ണം ഉഭയത ഗോപാഹ. ഇത് കാരകവിഭക്തിയാണോ അതോ ഉപോധവിഭക്തിയാണോ? ഉപോധവിഭക്തി. ഇവിടെ കാരകസംജ്ഞ വിധിക്കുന്നില്ല. ഒരു ശബ്ദത്തിനോടുകൂടി ഉഭയത എന്ന് പറയുന്ന അഭ്യത്തിന് അന്യം വന്നു കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ ദ്വിതീയ വരും. അതുപോലെ തന്നെ സർവതസോഹോ, അതിന്റെ ഉദാഹരണമാണ് സർവശബ്ദത്തിൽ നിന്ന് തസി വന്നതാണ് സർവത. ഇതും അമ്പീയമാണ്. അവിടെയും ഇതുപോലെ തന്നെ സർവത കൃഷ്ണം ഗോപാഹ തിഷ്ടന്തി. അവിടെ സർവത ശബ്ദത്തിനോട് കൃഷ്ണശബ്ദത്തിന് അന്വയം വന്നു. അപ്പോ കൃഷ്ണസ്യ സർവത എന്നാണ്, കൃഷ്ണന്റെ സർവഭാഗത്തും എല്ലാ ഭാഗത്തും. അവിടെ ഷഷ്ടി അർത്ഥത്തിൽ എന്തു വന്നു? ദ്വിതീയ വന്നു. കൃഷ്ണന്റെ എല്ലാ ഭാഗത്തും ഗോപന്മാരെ നിൽക്കുന്നു. ഷഷ്ടി അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ സംബന്ധം. ഇവിടെ ദ്വിതീയ വന്നു സർവത കൃഷ്ണം. അടുത്ത് വരുന്നത് ധിക് കൃഷ്ണ ഭക്തം. ഇവിടെ ശരിക്ക് ശ്രദ്ധിക്കുന്നവർക്കൊരു വ്യത്യാസം മനസ്സിലാവും. ശരിക്ക് ശ്രദ്ധിക്കുന്നവർ അപ്പോൾ ഒരു സംശയവും വരും. ഇപ്പൊ ശരിക്ക് ശ്രദ്ധിച്ച് അങ്ങനെ സംശയം ചോദിക്കുന്നെങ്കിലേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. വെറുതെ സംശയം ഉണ്ടാക്കി എന്തിനാ മറുപടി പറയുന്നു? ഏത് അതിന് കുഴപ്പമൊന്നുമില്ല. കൃഷ്ണഭക്തം, കൃഷ്ണന് ഭക്തിയില്ലാത്തവനാണ് ആര്? കൃഷ്ണഭക്ത. കൃഷ്ണഭക്ത കൃഷ്ണനിൽ ഭക്തിയില്ലാത്ത. ധിഗുപര്യാദിഷു തൃഷു എന്നിടത്തും ഇവിടെയും തമ്മിലാണ് വ്യത്യാസം വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. എന്നിട്ടും കാണുന്നില്ല. അങ്ങനെ ദിഗുപര്യാദിഷു തൃഷു അവിടെ എന്തു പറഞ്ഞു? അമ്രേടുന്ന് ഞാൻ വായിച്ചില്ലല്ലോ. എവിടെ? ആ അതെന്താ? ദ്വിതീയ കാര്യ, അതിൽ കാര്യമൊന്നുമില്ല. ആ വിഷയ അർത്ഥത്തിൽ, വിഷയ അർത്ഥത്തിൽ വരാം. അതൊന്നുമല്ല വ്യത്യാസം, അതിലും വളരെ സ്പഷ്ടമായ വ്യത്യാസമാണ്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച്, നേർബുദ്ധിയല്ല, നിങ്ങളുടെ വളഞ്ഞ ബുദ്ധി ഉപയോഗിക്കുന്നു. നേർബുദ്ധിയിൽ കാണുന്ന സംശയം നേരിട്ട് തന്നെ പറയണം. അത് തന്നെ നിന്ദിക്കുക. അങ്ങനെ തനിയെ കയറി വരുമോ? ദിതിയല്ല, എന്താ ലൈസൻസ് ഇല്ലാത്ത സാധനങ്ങളാണ്. പിന്നെ പണി നീ ഇത്രയും പാടുപെട്ട തന്നെ. ആണല്ലോ, എവിടെ ഞാൻ പറഞ്ഞില്ലേ അത്രയും വളഞ്ഞ് ചിന്തിക്കരുതെന്ന്? ഇത് സിമ്പിളാണ് കാര്യം. ക്രിയ എന്ത്, കർത്താവ് എന്ത്, അത്രയ്ക്ക് എന്തിനാ പോകുന്നു? പക്ഷെ ശ്രദ്ധിച്ചാൽ മതി, ചെറിയൊരു ശ്രദ്ധ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധി ഉപയോഗിക്കരുത്. നേർബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഉടൻ പിടികിട്ടു. ഇനിയിപ്പോ ഇത് പറയാതെ മുമ്പോട്ട് പോകാനും പറ്റില്ല, എമ്പോട്ട് പോകാനും നിങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിന് വേറെ തരാറ് എന്തായിരിക്കും? പിന്നെ നേർബുദ്ധി പ്രവർത്തിക്കില്ല. ഇന്ന് ക്ലാസ് തീരുന്നത് ഒരു വളഞ്ഞ ബുദ്ധിയായിരിക്കും. അതായത് വാർത്തികത്തിൽ ദിഗ് ഗകാരമാണ്. ഉദാഹരണത്തിൽ എന്താണ് ദിഗ് ഗകാരം? എത്രയും സിമ്പിളായ കാര്യം. ദിഗ് ഒരു പദമാണ്. അപ്പൊ വാർത്തികത്തിൽ അങ്ങനെ ദിഗ് എന്ന് ഉപയോഗിച്ചു. കാരണം ദിക് എന്ന് പറയുന്നതാണ് പദം. എവിടെ സ്വരാതി നിപാതം അമ്പിയം, അതിൽ നോക്കിയാൽ കാണാം ഈ ശബ്ദം. ഇവിടെ ചില്ലേ, അവിടെ ദിക് കകാരാന്തമായിട്ടാണ്. പക്ഷെ വാർത്തികത്തിൽ അതെങ്ങനെ കൊടുത്തു ദിക് എന്ന്? കകാരാന്തമായതെങ്ങനെ ഗകാരാന്തമാകും? അപ്പോ അതിന് പറയുന്നത് ശരിക്കും അവ്യയ പാഠത്തിലുള്ള കകാരാന്ത ശബ്ദം അതിന്റെ അനുകരണ ശബ്ദമാണ് മേളി കൊടുത്തിരിക്കുന്നത്. ഏത് ദിക്? അതിനൊരു നിയമമുണ്ട്, പ്രകൃതിവത് അനുകരണം. അനുകരണം എപ്പോഴും പ്രകൃതിയെപ്പോലെ ആയിരിക്കും. അനുകരണം എന്ന് പറയുന്നത് പ്രകൃതിയെപ്പോലെ, ഒരു പൊതു നിയമമാണ് പ്രകൃതിവത് അനുകരണം. ഒരു അനുകരണ ശബ്ദം എന്ന് പറയുന്നത് പ്രകൃതിയെപ്പോലെ ആയിരിക്കും. അപ്പോൾ അവ്യയ പാഠത്തിലുള്ള ആ ദിക് എന്ന് പറയുന്നതിനെ അനുകരിച്ച പ്രകൃതിയെപ്പോലെ തന്നെ അവിടെ എന്ത് വരും? ദിക്കെന്ന് തന്നെ വരും. ദിക്കെന്ന് വരും. എവിടെ വരും? വാർത്തികത്തിൽ. എങ്ങനെ വരും? കകാരാന്തമായി വന്നു കഴിഞ്ഞാൽ പ്രകൃതിവത് അനുകരണം എന്നുള്ള നിയമം അനുസരിച്ച് വരുന്ന ഇതും അമ്പിയമായിരിക്കും. അമ്പിയമായി കഴിഞ്ഞാൽ എന്തുവരും? അർത്ഥവത് അഥാതൊരു അപ്രത്യ പ്രാതിസഞ്ജ വരും. സു വരും. ദിക്കിൽ നിന്ന് സു വരും. സു വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ആണോ? സുപ്പിനെന്തുവരും? ലുക്ക് വരും. അപ്പൊ അതെന്തായി? സുബന്ധമായി. സുബന്ധമായി കഴിഞ്ഞാൽ സൂത്രം വരും. ജലാഞ്ജസോ അന്തേ വന്നിട്ടാണ് ദിക്ക് എന്നായത്. ദിക് അസുഖത്തിൽ ദിക്കാണ്. അതുകൊണ്ടാണ് ഉദാഹരണത്തിൽ എന്തു കൊടുത്തു? ദിക് എന്ന് കൊടുത്തു. അമ്പേയമാണ് അവിടെയുള്ള ദിഗ്ഗല്ല കൊടുത്തത്. അപ്പൊ അവിടെ ദിക് എന്നും ഇവിടെ ദിക് എന്നും എന്തുകൊണ്ട് വന്നു എന്നൊരു സംശയം നേരെ ചിന്തിക്കുന്നവർക്ക് വരും. എങ്ങനെ? എവിടെ? അത് വരാമല്ലോ. പിന്നെ പദമായി വരുമ്പം വരാം. ഇതുപോലെ തന്നെ അവിടെയൊക്കെ പ്രവർത്തിക്കും. വരുന്നിടത്തെല്ലാം പ്രകൃതിയുടെ അനുകരണം വരും. അത് അഭ്യയമാകും. അഭ്യയമാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സ്വദുത്പത്തി വന്ന് ജലാഞ്ചിസ് വന്ന് എവിടേക്ക് എങ്ങനെ വരുന്നു അവിടെയൊക്കെ. അതാണ് ഈ വാർത്തീയത്തിൽ സംഭവിച്ചത്. പക്ഷേ ആ അവ്യയം എന്ന് പറയുന്നത് ഗകാരാന്തമല്ല, കകാരാന്തമാണ്. കകാരാന്തമായ അവ്യയത്തെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധിക് കൃഷ്ണ അഭക്തം എന്ന് പറയുന്നു. അപ്പോ കൃഷ്ണാഭക്തസ്യ നിന്ദ്യത്തെ, കൃഷ്ണാഭക്തനെ നിന്ദിക്കുന്നു എന്നാണ് ദിക്കെന്ന് പറഞ്ഞാൽ. ഷഷ്ടി അർത്ഥത്തിൽ ദിതി വന്നു. അല്ലെങ്കിൽ കൃഷ്ണാഭക്തോ നിന്ദ്യ, പ്രഥമ അർത്ഥത്തിൽ ദിതിയും വരാം. കൃഷ്ണാഭക്ത നിന്ദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണാഭക്തൻ നിന്ദ്യനാകുന്നു. അപ്പൊ പ്രഥമയുടെ അർത്ഥത്തിൽ എന്തോന്ന്? ദിതിയ. അല്ലെങ്കിൽ തസ്യ നിന്ദ്യതയെന്നാണെങ്കിൽ ഷഷ്ടി അർത്ഥത്തിൽ ദിതിയ. അർത്ഥം ഒന്ന് തന്നെ, കൃഷ്ണാഭക്തനെ നിന്ദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിന്ദിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു? കൃഷ്ണാഭക്തൻ സാധാരണ പറഞ്ഞാൽ കൃഷ്ണാഭക്തൻ നശിക്കട്ടെ എന്ന് പറയുന്നതിന് എന്ത് പറയും? കൃഷ്ണാഭക്തം ധിക് എന്ന് പറയുന്നു. ഇവിടെ വരേണ്ടത് ആ അവ്യയത്തിന്റെ യോഗത്തിൽ ദിതിയ വന്നു. കൃഷ്ണാഭക്ത എന്ന് പറയുന്നത് എന്തായി മാറി? കൃഷ്ണാഭക്തം എന്നാണ്. ഇതല്ലാതെ ചില സ്ഥലത്ത് വരും ധിങ് മൂർഖ എന്ന് പ്രയോഗിക്കും. അതായത് ധിങ് ശബ്ദത്തിന്റെ യോഗത്തിൽ അവിടെ ദിതിയല്ല വന്നു, പിന്നെ എന്താ വന്നത്? സംബോധന. സംബുദ്ധിയല്ല, സംബോധന വരെ, സംബുദ്ധി വരെ. പ്രഥമയുടെ സ്ഥാനത്ത് പ്രഥമയ്ക്ക് പോരാ അവിടെ എന്ത് വന്നു? സംബോധന വന്നു. എങ്ങനെ? ദിങ് മൂർഖ. ദിങ് എന്ന് വരും എന്തുകൊണ്ട്? മകാരം പരത്തി വന്നാൽ അന്വയിക്കുമ്പോൾ അവിടെ എന്തൊരു അനുനാസികയെ അനുദാസി വരും. ഇവിടെ ധിക് എന്ന് പറയുന്നിടത്ത് കകാരം പരത്തിലിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇവിടെ ധിക് കൃഷ്ണഭക്തം എന്നുള്ളത് ഖരിച്ചവര്. അപ്പൊ ധിങ് മൂർഖ എന്ന് പറയുന്നിടത്ത് ധിക്കിന്റെ യോഗത്തിൽ ദിരിയ വരേണ്ട. സംബോധന എങ്ങനെ വരും എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ക്രിയാപദത്തെ അധ്യാഹരിക്കണം. അവിടെ വേറൊരു ക്രിയയോടാണ് അന്വയിക്കുന്നത്. സംബോധന എന്ന് പറയുന്നത് എപ്പോഴും അന്വയിക്കുന്ന ക്രിയയോടായിരിക്കും. ഹേ രാമ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിയ കാണും. അത് ചിലപ്പോൾ പ്രയോഗിച്ചെന്ന് വരും, പ്രയോഗിച്ചില്ലെന്ന് വരും. ഹേ രാമ എന്ന് പറഞ്ഞാൽ ക്രിയ എന്താണ്? അകച്ച, ശൃണു, ഗച്ച, വദ, തിഷ്ഠ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ക്രിയയായിരിക്കും അവിടെ ഉപയോഗിക്കുന്നു. പക്ഷെ അത് പ്രയോഗിക്കണമെന്നില്ല. അതുപോലെ ധിങ് മൂർഖ എന്ന് പറയുന്നിടത്ത് ഈ ധിക് ശബ്ദത്തിനോടുകൂടി അന്വയിക്കുന്ന വേറൊരു ശബ്ദമുണ്ട്, അതവിടെ പ്രയോഗിച്ചിട്ടില്ല. മൂർഖ, നീ നിന്ദനീയനാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നിന്റെ പ്രവൃത്തി. അതിനുദ്ദേശം പറയുന്നത് നിഷിദ്ധാചരണം ധിങ് എന്നാണ്. അപ്പൊ അവിടെ ധിക് ശബ്ദം അന്വയിച്ചതിനോട് നിഷിദ്ധാചരണം എന്ന് പറയുന്ന ക്രിയയോടുകൂടി. അപ്പൊ അതിന് ദ്വിതീയം അവിടെ ഇല്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കിക്കോണം. ഹേ മൂർഖ, ധിങ് ധിക് ധിക് നിഷിദ്ധാചരണം. അല്ലയോ മൂർഖ, നിന്റെ നിഷിദ്ധാചരണത്തെ നിന്ദിക്കുന്നു എന്നാണ്. അവിടെ ഒരു ക്രിയയെ അതിനധ്യായിരിക്കാന്ന് പറയും. ഒരു വാക്യത്തിൽ ക്രിയ ഇല്ലെങ്കിൽ പുറത്തുനിന്നതിനെ കൊണ്ടുവരുന്നതിനാണ് പറയുന്നത് അധ്യായിരിക്കുക. അപ്പം അങ്ങനെ ക്രിയയെ അധ്യായിച്ച് അവിടെ ഉണ്ടെന്ന് ധരിച്ചോണം. ഒരു ക്രിയയുണ്ട് അവിടെ, സംബോധനയോടല്ല ധിങ് എന്ന് പറയുന്ന അന്വയിച്ചത്, ഇവിടെ അധ്യായിക്കേണ്ടതായ ഒരു ക്രിയയോടാണ്. അപ്പം ധിങ് മൂർഖ നിഷിദ്ധാചരണം എന്ന് മനസ്സിലാക്കിക്കോളും. അങ്ങനെ വരുന്നിടത്ത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ സംബോധന, അല്ലെങ്കിൽ ഇവിടെ സംബോധനയല്ല, കൃഷ്ണാഭക്തം ധിക്കെന്നാണ്, സംബോധനയില്ല. കൃഷ്ണഭക്തൻ നിന്ദ്യനാണ് എന്നാണ്. അപ്പോ അവിടെ ദ്വിതി തന്നെ വരും. അപ്പോ ഉഭസർവതസോഹോ ധിക്, മൂന്നിന് ഉദാഹരണമായി ഉഭയത സർവതയാ സർവത ധിക്. ഇനി പറയുന്നത് ഉപര്യാദിഷു ത്രിഷു ആമ്രാടി ആമ്രേടിതാന്തേഷു ദ്വിതീയ എന്നാണ്. ഉപര്യാദി മൂന്നെണ്ണം, അതിൽ ആമ്രേടിതാന്തങ്ങളായി വരുമ്പോൾ അതിനാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് ഉപരി ഉപരി ലോകം ഹരി, അധി അധി ലോകം ഹരി, അധോ അധോ ലോകം ഹരി. ഉപരി ഉപരി എന്ന് പറയുന്നതിൽ ഏതാണ് ആമ്രേടിതം? രണ്ടാമത്തെ ഉപരി. ഉപരി ഉപരി ലോകം എന്നാണ്. ഉപരി ഉപരി ലോകത്തിലാണ് ഹരി എന്നാണ്. അവിടെ ഈ സമീപം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ദ്വിത്വം വരുന്നത്. അതിന് വേറെ സൂത്രമുണ്ട്. അപ്പോ ഉപരി ഉപരി ലോകത്തിന്റെ സമീപത്തിൽ ഹരി എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം കൂടെ കിട്ടും. അത് ഉപരി അധ്യത സാമീപ്യം എന്ന് പറയുന്ന സൂത്രപ്രകാരം കിട്ടുന്നതാണ്. ദ്വിത്വം വരുമ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ ലോക സമീപേ എന്നർത്ഥം കിട്ടും. അങ്ങനെ ഒരർത്ഥം അവിടെ വരുന്നത് സൂത്രം കൊണ്ട് വരുന്നതാണ്. ആ അർത്ഥത്തിലാണ് ദ്വിത്വം വന്നത്. ഉപരി ഉപരിയുള്ള ലോക സമീപത്തിലാണ് ഹരി. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന എന്താണ്? ആ ഉപരി ശബ്ദത്തിനോട് ലോകശബ്ദം അന്വയിച്ചപ്പോൾ അവിടെ ദ്വിതി വന്നു. ആ സമീപേ സമീപത്തിൽ ലോകത്തിൽ എന്ന് പറയുന്നതിന് അവിടെ സപ്തമി അർത്ഥത്തിൽ എന്ത് വന്നു? ദ്വിതി വന്നു. അതുപോലെ തന്നെ അധി അതി സമീപേ ലോകം ഹരി. അവിടെ എന്താണ്? ലോകത്തിൽ സമീപത്തിൽ ഹരി എന്നാണ്. അധി എന്ന് പറഞ്ഞാൽ ലോകത്തിലെന്നാണ്. അധി അതി സമീപേ ലോകത്തിൽ ഹരി എന്നാണ്. ഹരി എന്നുള്ള അവിടെയും ചേർക്കാണ്. അവിടെ എന്താണ്? അതിശബ്ദത്തിനോട് ലോകശബ്ദം അന്വേഷിച്ചപ്പോൾ ദ്വിതി വന്നു ലോകത്തിൽ. അല്ലെങ്കിൽ ലോകസംബന്ധി ഷഷ്ടിയും എടുക്കാം. അധോ അധോ സമീപേ ലോകം ഹരി. താഴെ ലോകത്തിന്റെ താഴെ താഴെ ഉള്ള ലോക സമീപത്തിലാണ് ഹരി. മുകളിലുള്ള ലോകസമീപം അല്ലെങ്കിൽ ലോകത്തിന്റെ സമീപം, ലോകത്തിൽ ലോകത്തിന്റെ സമീപം അല്ലെങ്കിൽ താഴെ താഴെയുള്ള ലോകത്തിന്റെ സമീപമാണ് ഹരി. ഇതങ്ങനെ ധാരാളം വരുന്നതല്ല. അങ്ങനെ വരുന്നു. അപ്പോൾ അതിന് ഉദാഹരണമായി ഉഭയത സർവത ധിക്ക് ഉപരിയാദി മൂന്നെണ്ണം. അവിടെ സമീപം എന്നുള്ള അർത്ഥം കൂടെ വരും. ലോകത്തിൻ്റെ മുകളിൽ എന്നാ സമീപത്തിൽ, ലോകത്തിൻ്റെ താഴെ എന്നാ സമീപത്തിൽ, ലോകത്തിൽ എന്നാ സമീപത്തിൽ ഹരി. ഹരി രസ്തി എന്ന് ക്രിയ ചേർത്തോണം. ഇനി തതോ അന്യത്രാവി ദൃശ്യതേ എന്നുള്ളതിന്റെ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നിടത്ത്. അഭിത പരിത സമയ നികഷ ഹ പ്രതി യോഗേ. ഇത്ര എണ്ണത്തിന്റെ യോഗത്തിലും എന്തുവരും? അഭി ദ്വിതീയ കാര്യ പൂർവത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തോണം. അഭിത എന്ന് പറഞ്ഞാൽ കൃഷ്ണം ഗോപാഹ. നേരത്തെ പോലെ കൃഷ്ണന്റെ രണ്ട് സ്ഥലത്ത് രണ്ട് സൈഡിലും അഭിത കൃഷ്ണം ഗോപാഹ വർത്തന്തേ. കൃഷ്ണന്റെ രണ്ട് സൈഡിലും ഗോപന്മാരുണ്ട്. അവിടെയും കൃഷ്ണന്റെ എന്നുള്ളതിന് പകരം എന്ത് ചെയ്തു? ഷഷ്ടി അർത്ഥത്തിൽ ദ്വിതീയ വന്നു കൃഷ്ണം. പരിതഹ ചുറ്റും പര്യഭിഭ്യാംശ സൂത്രം ഇനി നമ്മൾ പഠിക്കും. തസ്ലിൽ പ്രത്യേകം വരുന്നതാണ്. ഇതൊക്കെ അവ്യയങ്ങളാണ്. അഭിതഹ പരിതഹ എല്ലാം അവ്യയങ്ങളാണ്. പരിതഹ കൃഷ്ണം, കൃഷ്ണന്റെ ചുറ്റും ഗോപാഹ വർത്തന്തെ. പരിത ശബ്ദത്തിന്റെ യോഗത്തിൽ എന്ത് ചെയ്തു? ദ്വിതീയം. സമയ നികഷ രണ്ട് സാമീപ്യ അർത്ഥത്തിലുള്ള അവ്യയങ്ങളാണ്. സമയ നികഷ. അപ്പോ ഗ്രാമം സമയ, ഗ്രാമം നികഷ. ഗ്രാമത്തിന്റെ സമീപം അല്ലെങ്കിൽ സമീപത്തിൽ. ഇവിടെ ഗ്രാമത്തിന്റെ എന്നാണ് വരേണ്ടത്. ഷഷ്ടി അർത്ഥത്തിൽ ദ്വിതീയ വന്നു ഗ്രാമം സമയ. ലങ്കാം നികഷ എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെ. ലങ്കയുടെ സമീപത്തിൽ ദ്വിതീയ വന്നപ്പോ ലങ്കാം ഗ്രാമം എന്ന് വന്നു. ഗ്രാമത്തിന്റെ സമീപം, ലങ്കയുടെ സമീപം, സമീപത്തിൽ എന്നെല്ലാം വരും. രണ്ടും ഒരേ അർത്ഥമാണ്. സമയ എന്ന് പറഞ്ഞാലും നികഷ എന്ന് പറഞ്ഞാലും സാമീപ്യം, സമീപം എന്നുള്ള അർത്ഥമാണ്. അടുത്ത് ഹാ കൃഷ്ണഭക്തം. നേരത്തെ വന്നതുപോലെ തന്നെ നേരത്തെ എന്താ ഉപയോഗിച്ചോ? ധിക്. ഇവിടെ ഹാ അർത്ഥം അത് തന്നെ. തസ്യ ശോച്യത. നേരത്തെ നിന്ദയാണ് ഇവിടെ. അവനെ കുറിച്ച് ദുഃഖിക്കുന്നു. അല്ലെങ്കിൽ കൃഷ്ണഭക്ത നിന്ദ്യ. ഒന്നുകിൽ ഷഷ്ടിയുടെ അർത്ഥത്തിൽ ദ്വിതീയ, അല്ലെങ്കിൽ പ്രഥമയുടെ അർത്ഥത്തിൽ ദ്വിതീയ. തസ്യ ശോച്യത എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ചോദിക്കുന്നു. ആരെ സംബന്ധിച്ച്? കൃഷ്ണഭക്തനെ സംബന്ധിച്ച്. അവിടെ ഹാ എന്ന് പറയുന്നത് ഖേദത്തിൽ, ദുഃഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഹായുടെ യോഗത്തിൽ ദ്വിതീയ വന്നു. അപ്പോ അഭിതഹ പരിതഹ സമയ നികഷ ഹ ഇനി വരുന്ന പ്രതി ധാരാളം പ്രയോഗിക്കുന്നതാണ്. ബുഭുക്ഷിതം ന പ്രതിഭാതി കിഞ്ചിത്. ബുഭുക്ഷിത എന്ന് പറഞ്ഞാൽ വിശക്കുന്നവൻ. പ്രതി അതിനോട് അന്വയിച്ചു. പ്രതിഭാതിയിലെ പ്രതി ഇവിടെ എന്താണ്? ബുഭുക്ഷിതന് ന പ്രതിഭാതി. വിശക്കുന്നവനൊന്നും തോന്നത്തില്ല. പഠിച്ചതൊന്നും തോന്നത്തില്ല. ഒന്നും തോന്നത്തില്ല. പഠിച്ചതും പഠിക്കാത്തതും ഒന്നും തോന്നത്തില്ല വിശപ്പുണ്ടെങ്കിൽ. അപ്പൊ ബുഭുക്ഷിതന് ന പ്രതിഭാതി എന്നാണോ? അവിടെ എന്ത് ചെയ്തു? പ്രതിയോട് അന്വയിച്ചുകൊണ്ട് ബുഭുക്ഷിത എന്ന് പറയുന്നിടത്ത് ദ്വിതീയ വന്നു. ബുഭുക്ഷിത ന കിഞ്ചിത് പ്രതിഭാതി, ന കിഞ്ചിത് സ്ഫുരതി. ഒന്നും സ്ഫുരിക്കുന്നില്ല. ബുഭുക്ഷിത എന്നിടത്ത് ബുഭുക്ഷിതം എന്ന് വന്നു. അത് പ്രതിയോഗത്തിൽ ദ്വിതീയ വരുന്നതിന് ഉദാഹരണം. ഇവിടെ ബുഭുക്ഷിത ശബ്ദത്തിൽ അതിനോട് പ്രതി അന്വയിച്ചതുകൊണ്ട് ദ്വിതീയ വന്നു. ബുഭുക്ഷിതം ന പ്രതിഭാതി എന്ന് വന്നു. അടുത്തത് ഇനി ഇത് കൂടാതെ തന്നെ ഇറുത്തേയുടെ യോഗത്തിൽ വരും. രാമം ഇറുത്തേ, കൃഷ്ണം ഇറുത്തേ ദ്വിതീയ വരും. വേറെയും ഇനി നമ്മൾ പഠിക്കും. ഇറുത്തേക്ക് പഞ്ചമിയും പഠിക്കും. പിന്നെ അതുപോലെ ചില ശബ്ദം യാവത്ത്, നദീം യാവത്ത് എന്ന് പറഞ്ഞാൽ നദി വരെ ദ്വിതീയ വരും. അങ്ങനെ ചില ശബ്ദങ്ങൾ അവ്യയങ്ങളാണ് ഇവിടെയൊക്കെ. ഇതിനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണോ? അവ്യയങ്ങളാണ്. ഈ അവ്യയങ്ങളുടെ യോഗത്തിലാണ് ദ്വിതീയ വന്നിരിക്കുന്നത്. എന്താണ് ബുഭുക്ഷിതന്? ഷഷ്ടി. ഒന്നും സ്ഫുരിക്കുന്നില്ല. അടുത്ത ഏതാണ്? അന്തര അന്തരേണ യുക്തേ. അങ്ങനെ വരത്തില്ല, കാരണം സംബോധന എന്ന് പറയുന്ന പദം ഒരു ക്രിയയോടെ അന്വയിക്കണം. അങ്ങനെ അന്വയിക്കണം. സർവത്ര അങ്ങനെയാണ്. ഹേ രാമ പ്രസീദ അങ്ങനെയൊക്കെ വരുന്നില്ലേ, അവിടെയൊക്കെ ക്രിയയോടെ അന്വയിക്കുന്നുണ്ട്. അന്തര അന്തരേണ യുക്തേ ആഭ്യാം യോഗേ ദ്വിതീയാസ്യ അന്തരാ ത്വാം മാം ഹരിഹി അന്തരേണ ഹരിം ന സുഖം. ഇവിടെ അന്തര അന്തരേണ എന്ന് പറയുന്ന രണ്ട് അവ്യയമാണ് ഇത് രണ്ടും. ഈ അവ്യയങ്ങളുടെ ആഭ്യാം യോഗേ ഇതിനോട് അന്വയിക്കുന്നതിൽ ദ്വിതീയ വർണ്ണം ഇതാണ്. അന്തര ത്വാം മാം ഹരി, ത്വാം മാം അന്തര എന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും ഇടയിൽ മധ്യത്തിൽ ഹരിയാണ് എന്നാണ്. അപ്പോ ഏതാണോ അന്വയിക്കുന്നത് അതിലെ വരത്തുള്ള ദ്വിതീയ. ഇവിടെ അന്വയിച്ച ഏതാണ്? ഹരിയല്ല, പിന്നെയോ യുഷ്മദസ്മ ശബ്ദങ്ങളാണ്. ത്വം ഇവാം യൂയം ത്വാം ത്വാ ദ്വിതീയ അഹം ആവാം വയം മാം മാ. അവിടെ അസ്മശബ്ദവും യുഷ്മശബ്ദവും ആണ് ത്വാം മാം, അതിനോട് അന്തരാശബ്ദം അന്വയിച്ചു. അന്വയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദ്വിതീയ വന്നു. ഷഷ്ടിയുടെ അർത്ഥത്തിൽ എന്തു വന്നു? ദ്വിതീയ വന്നു. തവ മമ മധ്യേ ഹരി എന്നാണ്. അന്തരേണ ഹരിം ന സുഖം ഭവതി എന്നാണ്. അതും അമ്പയമാണ്. ഹരിം വിനാ അന്തരേണ എന്ന് വെച്ചാൽ ഇവിടെ കൂടാതെ എന്നുള്ള അർത്ഥം. ഹരിയെ കൂടാതെ സുഖമില്ല എന്നാണ്. അന്തരേണ എന്നുള്ളത് ഹരിയോട് അന്വയിച്ചപ്പോ എന്ത് ചെയ്തു? ഹരിയുടെ ദ്വിതീയൊന്നും ഹരിം അന്തരേണ ഹരിയെ കൂടാതെ അന്തരേണ പൃഥക് വിന നാന ഈ ശബ്ദങ്ങളെല്ലാം കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ്. ദ്വയോസ്യൈവ അന്തര നദ്യശ്ച പർവതാശ്ച ഭവന്തി ഈ ഭാഷ്യകാരം പ്രയോഗിച്ചിരിക്കുന്നതാണ്. ദ്വയോസ്യൈവ അന്തര നദ്യശ്ച പർവതാഹ ഭവന്തി. അവിടെ എന്താ തകരാറ്? ഷഷ്ടി ഉപയോഗിച്ച് അതിന്റെ യോഗത്തില് അന്തരയുടെ യോഗത്തിൽ ഷഷ്ടി ഉപയോഗിച്ചു ഭാഷകാരൻ. എന്താ ഉപയോഗിക്കേണ്ടിയിരുന്നത്? ദ്വിതീയ. ദ്വിതീയയുടെ സ്ഥാനത്ത് ഷഷ്ടി ഉപയോഗിച്ചു. എന്തുകൊണ്ട്? ഈ സൂത്രം അനുസരിച്ച് എന്ത് വേണം? ദ്വിതീയ എന്ന് വരണം. അന്തരയുടെ യോഗത്തിൽ വിവക്ഷ എന്ന് പറഞ്ഞാൽ കാരകത്തിനാണ് വിവക്ഷ. ഇവിടെ കാരകമല്ല ഇത്. ഇതെന്താണ്? ഇന്ന പദത്തിന്റെ യോഗത്തിൽ ഇന്ന വിഭക്തി എന്ന് വരികയാണ്. അപ്പൊ അവിടെ കാരകത്തിന്റെ വിവക്ഷയുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ദ്വിതി തന്നെ വരണം. പക്ഷെ ആരാ അങ്ങനെ പ്രയോഗിച്ചത്? അതുകൊണ്ടത് അതുകൊണ്ടത് ശരിയാണ്. പിന്നെ അതിനെ കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കണ്ട. എന്നുവെച്ചാ സൂത്രം ഒന്നും ഭാഷകാരന് ബാധകമല്ല എന്നർത്ഥം. പിന്നെ വ്യാഖ്യാതാക്കന്മാർ അതിനെ ഒരുപാട് വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് രണ്ടുകളുടെ മധ്യം എന്ന് പറയുന്നിടത്ത് ആ മധ്യത്തിൽ നിന്നുള്ള രണ്ടിന്റെയും അതിർത്തി തിട്ടമുണ്ടെങ്കിൽ തീർച്ചയാണെങ്കിൽ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കും. അല്ല, അങ്ങനെ പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതാ. അപ്പൊ സൂത്രകാരന്റെ നിയമം അനുസരിച്ച് പ്രയോഗിക്കാൻ പാടില്ല. പക്ഷെ ഭാഷകാരൻ പ്രയോഗിച്ചാൽ അത് പ്രയോഗിച്ചാണ്, പിന്നെ അത് ചോദ്യം ചെയ്യാനും പാടില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, സൂത്രകാരന്റെ കാലമല്ല ഭാഷകാരന്റെ കാലം. അന്ന് ഭാഷയ്ക്ക് മാറ്റം വന്നു, അപ്പൊ അങ്ങനെ പ്രയോഗിക്കുന്നു. ദയോശ്ചൈവ അന്തരാ മധ്യസ്ഥ പർവതാശ്ച ഭവന്തീതി ഹലോ അനന്തരാ സംയോഗ എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷ്യത്തിലാണ്. അപ്പൊ ഇവിടെ അന്തരേണ ധാരാളം ഉപയോഗിക്കുന്നതാണ്. എന്താ അത്? വിശേഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അനന്തരാഗ ഫലഹ സംയോഗ അനന്തരം അനന്തരം അല്ല അന്തര അന്തര ഇവിടെ അനന്തര ശബ്ദം അടുത്ത് മുമ്പോട്ട് പോട്ടെ. ഇനിയും പോകട്ടെ, ഇനിയും പോകും. അവിടെ കാല അധ്വനോരത്യന്ത സംയോഗേ ഇഹ ദ്വിതീയാ സ്യാത് മാസം കല്യാണി മാസം അധീതേ മാസം ഗുണധാന ക്രോശം കുടില നദി ക്രോശം അധീതേ ക്രോശം ഗിരി അത്യന്തസംയോഗി മാസസ്യദ്വിരധീതേ ക്രോശസ്യ ഏകദേശേ പർവത. കാല അധ്വനോ സൂത്രത്തിൽ നിന്ന് സ്പഷ്ടമാണ്. കാലവാചക ശബ്ദങ്ങളും അധ്വ എന്ന് പറഞ്ഞാൽ വഴിയെക്കുറിച്ച് പറയുന്ന ശബ്ദങ്ങളുടെയും യോഗത്തിൽ, അതെങ്ങനെ? അത്യന്ത സംയോഗത്തിൽ ദ്വിതീയാസ്യ. അത്യന്ത സംയോഗം എന്ന് വെച്ചാൽ നിരന്തര സംയോഗത്തിൽ. അതിന്റെ നിരന്തര സംയോഗത്തെ കാണുമ്പോൾ അവിടെ എന്തുവരും? ആ ശബ്ദങ്ങളിൽ ദ്വിതീയ വരണം. ഏതിനാ ദ്വിതീയ വരുന്നത്? കാലവാചക ശബ്ദങ്ങൾക്കും വഴിയെക്കുറിച്ച് പറയുന്ന ശബ്ദങ്ങൾക്കും ദ്വിതീയാവരും ആ കാലത്തോടും വഴിയോടുമുള്ള നിരന്തര സംയോഗത്തെ കാണിക്കുമ്പോൾ, ആ നിരന്തര സംയോഗത്തെ കാണിക്കുന്ന എന്തായിരിക്കും? ദ്രവ്യം, ഗുണം അല്ലെങ്കിൽ ക്രിയ. ദ്രവ്യഗുണക്രിയകൾക്ക് കാലവാചക ശബ്ദങ്ങളോടും വഴിയെക്കുറിച്ച് പറയുന്ന ആ ശബ്ദങ്ങളോടുമുള്ള അത്യന്ത സംയോഗത്തെ കാണിക്കുമ്പോൾ ആ കാല അധ്വ ശബ്ദങ്ങൾ എന്തുവരും? ദ്വിതീയാവരും. മാസം കല്യാണി, കല്യാണി എന്ന് പറയുന്ന ഏത് ഭക്തിയാണ്? ഏതിന്റെ? അപ്പൊ അതിന്റെ ശബ്ദങ്ങൾ എങ്ങനെ പോകും? കല്യാണി കല്യാണിനൗ കല്യാണിനഹ, അതങ്ങനെ കല്യാണിന്നായി. സൗച്ച ദീർഘം വന്നു. പിന്നെ പിന്നെ എന്തു വന്നു? നലോഭപ്രാതിപത. കല്യാണം മംഗളം, മംഗളമുള്ളവനാണ് ആര്? ആ, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുമ്പോ തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം. ഇതിന്റെ സ്ത്രീലിംഗം ആണെങ്കിൽ എങ്ങനെ വരും? കല്യാണിനി. കല്യാണിനി അല്ല, അത് പിന്നെ കല്യാണ ശബ്ദത്തിൽ നിന്ന് എങ്ങനെ വരും എന്നുള്ള വേറെ വിഷയം. വന്നുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ കല്യാണം എന്ന് പറയുന്ന ഒരു ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോ കല്യാണ ഗുണവാൻ. ഇപ്പോ മാസം മുഴുവനും മംഗളമായിരുന്നു എന്ന് പറയുന്നില്ല. മാസഫലം നോക്കിയപ്പോ, മാസഫലം എടുത്ത് നോക്കിയപ്പോ, ഇതിന്റെ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചു നോക്കിയപ്പോ, മാസം മുഴുവൻ ശുഭം. അവിടെയാണിത് ഉപയോഗിക്കുന്നത്, മാസം കല്യാണി. അപ്പൊ ഇത് ഗുണവാചക ശബ്ദമാണ്, കല്യാണിൻ ശബ്ദം. അത് മാസവുമായിട്ട് അന്വയിച്ചു. എങ്ങനെ? അത്യന്ത സംയോഗത്തിൽ, നിരന്തര സംയോഗമാണ്. ഈ കല്യാണം എന്ന് പറയുന്നത് മാസത്തിനോട് നിരന്തരമുണ്ട്, 30 ദിവസമുണ്ട്, ഒരു ദിവസം കുറവില്ല. അങ്ങനെ പറയുന്നിടത്താണ് അവിടെ ദ്വിതീയ. അപ്പൊ ദ്വിതീയ ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഒരു അർത്ഥം കൂടെ കിട്ടും. എന്താണ് മാസം കല്യാണം എന്ന് വെച്ചാൽ മാസം മുഴുവൻ മംഗളമായിരുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടെ കിട്ടും, അത്യന്ത സംയോഗ അർത്ഥം. ഇത് ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും, അത്യന്ത സംയോഗേ ദ്വിതീയ എന്ന് പറയും. അപ്പൊ മാസസംബന്ധി ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഷഷ്ഠിയുടെ സ്ഥാനത്ത് ദ്വിതീയ വന്നു, അത്യന്ത സംയോഗം എന്നുള്ള അർത്ഥം കിട്ടി. ഷഷ്ഠിയിലാണെങ്കിൽ അത് കിട്ടത്തില്ല, മാസവുമായിട്ട് സംബന്ധമുള്ളതെന്നേ കിട്ടത്തുള്ളൂ. ഇത് അത്യന്ത സംയോഗം വരുമ്പോൾ ഷഷ്ഠി പോരാ. മാസം മുഴുവൻ മംഗളമായിരുന്നു, മംഗളം ഉള്ളവനാണ്, ആയിരുന്നു എന്നല്ല, മംഗളമുള്ളവനാണ്. അപ്പൊ കാലവാചക ശബ്ദത്തിന് ഗുണത്തിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഗുണവാചക ശബ്ദവും കാലവാചക ശബ്ദവുമായിട്ടുള്ള സംയോഗം വന്നപ്പോൾ അത്യന്ത സംയോഗത്തിൽ കാലവാചക ശബ്ദത്തിൽ നിന്ന് ദ്വിതീയ വന്നു, മാസം. ഇനി ക്രിയയ്ക്ക് കൊടുക്കുകയാണ്, മാസം അധീതേ. മാസം മുഴുവനും അധ്യയനം, 30 ദിവസം അധ്യയനം ചെയ്യുന്നുണ്ട്. ഛാത്ര മാസം അധീതേ, വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? മാസം മുഴുവനും. അവിടെ ക്രിയയാണ്, ക്രിയയുടെ നിരന്തര സംയോഗം. അത്യന്ത സംയോഗം എന്ന് പറഞ്ഞാൽ അന്തഹ എന്ന് വെച്ചാൽ അവസാനം, അതിക്രാന്ത അന്തഹ, അവസാനത്തെയും അതിക്രമിച്ചെന്ന് വെച്ചാൽ അവസാനമില്ലാത്തത്, അതാണ് അത്യന്തം എന്ന് വെച്ചാൽ നിരന്തരം. അപ്പൊ നിരന്തര സംയോഗത്തിൽ കാലവാചക ശബ്ദവുമായിട്ട് ഒരു ക്രിയാവാചക ശബ്ദം, അധ്യയന ക്രിയയെ കുറിക്കുന്ന പദമാണെന്ത്? അതീതേ. അതിന് യോഗം വന്നപ്പോൾ മാസത്തിൽ ദ്വിതീയ വന്നു, മാസം അതീതേ. അത് എന്തിനാണ്? ആദ്യം ഗുണത്തിന്, രണ്ടാമത് ക്രിയയ്ക്ക്, മൂന്നാമത്തത് ദ്രവ്യം. മാസം കുടദാന എന്ന് പറഞ്ഞാൽ മാസം കഞ്ഞി, എല്ലാ ദിവസവും കഞ്ഞി. എല്ലാ ദിവസവും കഞ്ഞി, ഒരു മാറ്റവുമില്ല. ഇവിടെയുള്ള സീനിയർ ആൾക്കാർ പറയും, കഞ്ഞി പണ്ട് എന്നും ഇവിടെ കഞ്ഞിയായിരുന്നു, ഇപ്പം മാറ്റം വന്നെന്ന് പറയും. അങ്ങനെ വരുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്, മാസം. ഗുഡ, ഗുഡമെന്ന് വെച്ചാൽ ശർക്കര. ധാന എന്ന് പറയുന്നത് സാധാരണ യവം ചേർത്ത, ശർക്കര ചേർത്ത യവം. ഞാൻ ഗുഡധാന എന്ന് പറയുന്നു. നമ്മുടെ സാധാരണ പറയുമല്ലോ എന്താണ്, അല്ല അതല്ല, കരുപ്പ് കെട്ടി ചേർത്ത് എന്താണ് ഉണ്ട ഉണ്ടാക്കുമല്ലോ, പൊരി ഉണ്ടെന്നൊക്കെ പറയുന്ന സാധനം അതാണ്. പൊരിയുണ്ടെന്ന് പറയത്തില്ല, എന്താണ് വറുത്ത് ഉരുട്ടിയെടുക്കുന്ന സാധനം. തമിഴ്നാട്ടിൽ കടകളിലൊക്കെ കിട്ടും, റോഡ് സൈഡിലൊക്കെ. ഇവിടെയൊന്നും ഇപ്പം ആദ്യം കാണാറില്ല അല്ലേ, ധാരാളമുണ്ട്, ഉരുണ്ടിരിക്കും. അത് വറുത്ത് ശർക്കരയും ചേർത്ത് ഉരുട്ടിയെടുക്കും. മാസം എല്ലാ മാസം മുഴുവനും അത് തന്നെ, ഒരു ദിവസം ഒരു ചപ്പാത്തിയോ ഒന്നുമില്ല, ഡെയിലി അത് തന്നെ. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇവിടെയൊക്കെ പറയുന്നത് പൊരി ഉണ്ടാന്ന് പറയും, ഓരോ ഭാഗത്ത് അതിന് പേര് വരും. തമിഴിൽ എന്താ പറയുന്നത്? പൊരി ഉണ്ടാന്ന് പറയും. മാസം കുടദാന, ഗുഡധാന. ധാനാന്ന് സാറിന് യവത്തെ പറയും, പഴയകാലത്ത് ഒരു പ്രധാന സാധനമാണ് യവം. ധാന്യങ്ങൾക്കെല്ലാം പറയും ധാനാന്ന്. അപ്പൊ മാസം മുഴുവനും ദ്രവ്യം, ഒരു ദിവസം പോലും മാറ്റമില്ല, എല്ലാ ദിവസവും അത് തന്നെ. മാസം ഗുഡധാനാഹ സന്ധി, ക്രിയ എല്ലായിടത്തും ചേർത്തോളും. അപ്പൊ ആദ്യം ഗുണത്തിന്റെ അത്യന്ത സംയോഗം കാലവുമായിട്ട്, രണ്ടാമത് ക്രിയയുടെ അത്യന്ത സംയോഗം കാലവുമായിട്ട്, മൂന്നാമത് ദ്രവ്യത്തിന്റെ അത്യന്ത സംയോഗം കാലവുമായിട്ട്, എല്ലായിടത്തും ദ്വിതീയവും. ഇനി അധ്വ വഴി, വഴിയുമായിട്ട് വരുന്നതാണ്. അതും ഇതുപോലെ തന്നെ ക്രോശം കുടില നദി, ഒരു ക്രോശം വെളിപ്പാട്, വിളിച്ചാൽ കേൾക്കുന്ന ദൂരം, രണ്ട് നാഴിക എന്നൊക്കെ പറയുന്നു, പല അളവും പറയുന്നുണ്ട്. അതൊരു നദിയുടെ ഒരു ഗുണത്തെ കാണിക്കണം, നദി വളഞ്ഞാ ഒഴുകുന്നത്, ക്രോശം അത്രയും ദൂരം, കിലോമീറ്റർ എന്നോ മൈലെന്നോ എന്ത് വേണോ പറയാം. അപ്പോ അവിടെ അധ്വ വഴിയെ കാണുന്ന, വഴിയെ കുറിക്കുന്ന ഒരു ശബ്ദം. ആ ശബ്ദത്തിൽ ദ്വിതീയ വന്നു, കുടില ഗുണത്തെ കുറിക്കുന്ന ഒരു ശബ്ദം ആ ശബ്ദത്തിന്റെ യോഗത്തിൽ. ക്രോശം കുടില നദി, വളഞ്ഞ നദിയാണ് ഒരു ക്രോശം. അടുത്തും ക്രോശമാണ്, കോശം എന്ന് എഴുതിയിരിക്കുന്നു. ക്രോശം അതീതേ, രാവിലെ പള്ളിക്കൂടത്തിൽ പോവുകയാണ്, ഒരു ക്രോശം നടന്നു പഠിക്കുകയാണ്. നമ്മൾ പറയുന്നത് ക്രോശം അതീതേ ഛാത്ര, അത് ക്രിയയാണ്, അധ്യയനം തന്നെയാണ്. പക്ഷെ ആ അധ്യയനം എന്ന് പറയുന്നത് ഒരു ക്രോശം ഇങ്ങനെ ഓർത്ത് നടക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം പറയുന്നു. അതും ദേശമാണ്, അല്ല അധ്വ വഴിയാണ്. ക്രിയയുടെ യോഗം വന്നപ്പോൾ അവിടെ ദിതി വന്നു, ക്രോശം അതീതി. അടുത്ത് ദ്രവ്യം, ക്രോശം ഗിരി വഴിയാണ്. വഴിയിൽ ഒരു ക്രോശം മുഴുവൻ പർവ്വതമാണ്. ഒരു ക്രോശം നടന്നാൽ പർവ്വതമേ കാണാൻ പറ്റൂ സൈഡിൽ, വഴിയുടെ സൈഡിൽ. അങ്ങനെ വരുന്നിടത്താണ് എന്ന് പറയുന്നത് ക്രോശം ഗിരി. ഗിരി ഇവിടെ എന്താണ്? അധ്വ വഴിയെ കുറിക്കുന്ന ശബ്ദങ്ങൾ അത്യന്ത സംയോഗത്തിൽ, ഗുണം ക്രിയ ദ്രവ്യം മൂന്ന് പിന്നെയും കുറിക്കുന്ന ശബ്ദങ്ങളുടെ യോഗത്തിൽ, ആ വഴിയെ കുറിക്കുന്ന ശബ്ദത്തിൽ നിന്ന് ദ്വിതിയാകുന്നു. ഇത് സാധാരണ പ്രയോഗത്തിൽ വരുന്നതാണ്, അത്യന്ത സംയോഗേ ദ്വിതീയ എന്ന് പറയും. അത്യന്ത സംയോഗയ്ക്കും മാസസ്യുരതീതേ, മാസത്വദ്ധിഹി എന്ന് വെച്ചാൽ രണ്ട് തവണ സ്വിച്ച് പ്രത്യം വരുന്നതാണ്, അതിനെ നമ്മൾ പഠിക്കും. ദ്വിശബ്ദത്തിൽ സ്വിച്ച് വന്നു കഴിഞ്ഞാൽ ദ്വിഹി എന്ന് വരും, അവ്യമാണ്, അവ്യമാണ് ദ്വിഹി. മാസസ്യുദ്ധിരതീതേ, മാസത്തിൽ രണ്ടു തവണ പഠിക്കുന്നു. ഇവിടെ എന്താണ്? അത്യന്ത സംയോഗമില്ലാത്തതുകൊണ്ട് മാസസംബന്ധിയായ രണ്ട് അധ്യയനം എന്നേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഷഷ്ടി വന്നു, സംബന്ധത്തെ കാണിക്കുന്നു. ഇവിടെ കാലവാചക ശബ്ദമാണ്, ക്രിയയുടെ യോഗം വന്നു, പക്ഷെ അത്യന്ത സംയോഗം ഇല്ല. നിരന്തരം പഠനമില്ല, നമ്മളെ പഠനം പോലെയാണ്, വല്ലപ്പോഴുമൊക്കെ പഠിക്കും. പിന്നെ ക്രോശസ്യ ഏകദേശേ പർവ്വത, ക്രോശസ്യ ഗിരി അവിടെയാണ്, ക്രോശസ്യ ഏകദേശേ പർവ്വത. അത് തന്നെ അർത്ഥം തന്നെ പറഞ്ഞിരിക്കുകയാണ്. വെറും ഗിരി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, അത് പ്രോശസ്യ ഗിരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അതിന്റെ ഒരു ഭാഗത്താണ് പർവ്വതം. അത്യന്ത സമയം ഉണ്ടെങ്കിൽ എങ്ങനെ വന്നനെ? ക്രോശം ഗിരി എന്ന് വന്നനെ. അപ്പൊ ക്രോശസ്യ ഗിരി എന്ന് കണ്ടാൽ മനസ്സിലാക്കണം, ഇവിടെ ക്രോശ സംബന്ധിയായ ഗിരിയാണ്, അത് അത്യന്ത സംയോഗം അല്ല. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഇതിനെ വിട്ടുപോയിരിക്കുന്നത് കർമ്മപ്രവചനീയം എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിച്ചിട്ട് അതിന് ദ്വിതീയ വിധിക്കുന്നതാണ്. നമുക്ക് വലിയ ആവശ്യം വരുന്നതല്ല. പർവ്വത അസ്തി വർത്തതേ അസ്തി തിഷ്ഠതി ഭവതി. അകർമ്മക ധാതുർ യോഗേ കാല ഭാവോ ഗന്ധവ്യോ ഗന്ധവ്യോ അധ്വ. അതിനെന്താണ് അവിടെ ഉദാഹരണം കൊടുത്ത്? ക്രോശം ആസ്ഥേ എന്ന് പറയും. ഇവിടെ ഇത് കൊടുക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, അത് പറഞ്ഞല്ലോ അത്യന്ത സംയോഗം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ക്രോശസ്യ ഗിരിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഉദ്ദേശിക്കുന്നത്? അത്യന്ത സംയോഗം ഇല്ലാതെ ഗിരി നിൽക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. അങ്ങനെ പറയുമ്പോൾ മറ്റടുത്ത് അത് കിട്ടത്തില്ല. മറ്റടുത്ത് വരുമ്പം ക്രോശമാസ്തേ അവിടെ, അത് മാത്രമല്ല അവിടെ വഴി, ഇവിടെ അത്യന്ത സംയോഗമേ അല്ല. എന്നാൽ പർവ്വതത്തിന് വിശേഷ അർത്ഥം കിട്ടും ഇവിടെ, അവിടെ അർത്ഥം കിട്ടത്തില്ല. അവിടെ അർത്ഥം കിട്ടത്തില്ല. അത്യന്ത സംയോഗമാണോ അനത്യന്ത സംയോഗമാണോ എന്നുള്ള വിശേഷത അവിടെ കിട്ടത്തില്ല. ഇവിടെ ആകുമ്പോഴത്തേക്ക് അത് കിട്ടും. ഇങ്ങനെ പ്രയോഗിക്കുമ്പം അങ്ങനെ ഉള്ളിടത്തെ അത് പ്രയോഗിക്കാവൂ എന്നർത്ഥം. അതുപോലെ ഇവിടെ പ്രയോഗിക്കാൻ പറ്റത്തില്ല, അതുപോലെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഈ വിശേഷാർത്ഥം കിട്ടത്തില്ല. വേറെ ഏതെങ്കിലും അർത്ഥം എന്ന് പറഞ്ഞാൽ അല്ല, ഒന്നുകിൽ എന്താണ് അത്യന്ത സംയോഗം അല്ലെങ്കിൽ അനത്യന്ത സംയോഗം. അതല്ല ഇവിടെ ചോദിച്ചത്. അനത്യന്ത സംയോഗത്തിൽ ആണെങ്കിൽ ക്രോശസ്യ എന്ന് ഉപയോഗിക്കാൻ പറ്റും, എന്നാലും ക്രോശമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ എല്ലായിടത്തും പൊതുവെ ഇങ്ങനെ വരുന്നിടത്തെല്ലാം ഇത് വിവക്ഷമുണ്ടല്ല. ഷഷ്ടി ഉപയോഗിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ഉപയോഗിച്ചത് എന്താണ്, ദ്വയോശ്ചൈവ അന്തര എന്ന് ഉപയോഗിച്ച്, വേണ്ടി വന്നാൽ ഷഷ്ടി ഉപയോഗിക്കാം. ഇത് സാമാന്യ നിയമം പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ പൊതുവെ ഉപയോഗിക്കുന്നത് വാർത്തയുള്ളത് കൊണ്ട് ദിരി തന്നെ ഉപയോഗിക്കുന്നതാണ് ശരി. അത് വിവക്ഷയല്ല. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത്യന്ത സംയോഗം അനത്യന്ത സംയോഗം എന്നുള്ള വ്യത്യാസം വരും. അടുത്തേതാണ് അത് ഇടയ്ക്ക് ഉള്ളതാണ്, നമുക്ക് അത്യാവശ്യമുള്ളതാണ്. കുറേ അധികം സൂത്രങ്ങളുണ്ട്. അതിന് മുമ്പ് വന്ന എന്താണ്, സ്വതന്ത്ര കർത്ത സാധകതമെന്ന് കർത്തൃകരണ വ്യവസ്ഥീയ, അതിന്റെ താഴെ അവിടെ തന്നെ അതിന് വാർത്തകളുണ്ട്. കർത്തൃ കർണയോഹോ തൃതീയ, തൃതി ഉപയോഗിക്കുന്ന ഇവിടെ എന്റെ വാർത്തകം അനഭിഹിത കർത്തരി കർണേജ തൃതീയാസ്യ രാമേണ ബാണേന ഹതോ ബാലി. അവിടെ എന്തായി അത് നമ്മൾ വിശദീകരിച്ചാണ്. കർത്താവും കരണവും അനുക്തമായി തൃതി വന്നു. ഹതഹ, അതുകൊണ്ട് കർത്താവിന് കർമ്മത്വം അനുക്തമ, കർത്താവും കരണവും. ഇനി ധാരാളമായി തൃതി ഉപയോഗിക്കുന്ന ഇങ്ങനെയാണ്, പ്രകൃതി ആദിഭ്യ ഉപസംഖ്യാനം. പ്രകൃത്യാചാരു, പ്രകൃതി തന്നെ, പ്രകൃതി തന്നെ മനോഹരമാണ് എന്ന് പറയുന്നതിനാണ് ഉപയോഗിക്കുന്നത് പ്രകൃത്യാചാരു എന്ന് പറയുന്നത്. അവിടെ പ്രകൃത്യാദികളിൽപ്പെടുന്ന ശബ്ദമാണ് പ്രകൃതി. അതിൽ നിന്നും ചാരുവിന്റെ യോഗത്തിൽ ഒരു പ്രത്യേക അർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പ്രകൃത്യാ ചാരു അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. അർത്ഥം പ്രകൃതി ചാരു എന്നാണ്. പ്രകൃതി എന്ന് വെച്ചാൽ ആ സ്വരൂപം, അത് മനോഹരമെന്നാണ്. പക്ഷെ അതിനെന്ത് പ്രയോഗിച്ചു, പ്രകൃത്യാ ചാരു. നാമന കേശവ എന്ന് പറഞ്ഞ എന്താ അർത്ഥം, നാമ നമഹ എന്നാണ്, നാമ കേശവ എന്നാണ്. പക്ഷെ പറയുമ്പോ എങ്ങനെ പറയും, മലയാളത്തിൽ പേര് കൊണ്ട് കേശവനാണെന്ന് എഴുതും. പേര് കൊണ്ട് കേശവൻ എന്ന് പറയും മലയാളത്തിൽ, ഇതിനെ മലയാളീകരിക്കുന്നതാണ്. അതിന്റെ ആവശ്യമില്ല, പേര് കേശവൻ എന്നാണെന്ന് മതി. പക്ഷെ അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, പ്രകൃത്യാദിഭ്യ. പ്രകൃതിയാദി എന്ന് പറയുന്ന ഒരു ഗണമാണ്. ആ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് എന്താ, പേര് കേശവൻ. അതിന് പറയും നാമന കേശവ. പക്ഷെ മലയാളം, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നവരൊക്കെ എഴുതും പേര് കൊണ്ട് കേശവനാണ് എന്ന് പറയും. അതെ. അപ്പൊ അതങ്ങനെ അതേ ഉള്ളൂ, പ്രകൃതി മനോഹരമാണെന്നുള്ളതിന്. അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ട് അടുത്ത് എന്താണ്, പ്രായേണ യാജ്ഞികഹ എന്നാണ്. പ്രായ എന്ന് വെച്ചാ എന്താണ്, അയാൾ യാജ്ഞികനാണ്, അയാളുടെ തൊഴിൽ യജ്ഞ ചെയ്യുകയാണ്. പക്ഷെ അവിടെ തൃതി ഉപയോഗിക്കും, പ്രഥമയുടെ അർത്ഥമേ ഉള്ളൂ. ഗോത്രേണ ഗാർഹ്യ എന്ന് പറഞ്ഞാൽ അയാളുടെ ഗോത്രം എന്താണ്, ഗാർഹ്യ ഗോത്രമാണ്. പക്ഷെ അവിടെ തൃതി ഉപയോഗിച്ചിട്ട് എന്ത് പറയും, ഗോത്രേണ ഗാർഹ്യ എന്ന് പറയും. സമേന ഏതി സമം യാതി, സമമായി എന്നുവെച്ചാൽ സുഖമായി അനായാസമായി ഏതി ഗച്ഛതി എന്നാണ്. പക്ഷെ അവിടെ എന്ത് പറയും, സമേന ക്രിയാവിശേഷണമാണ്. ഇവിടെ സമം എന്ന് പറയുന്നത് ക്രിയാവിശേഷണമാണ്. ക്രിയാവിശേഷണത്തിൽ ദ്വിതീയം വരാം, ഇവിടെ തൃതീയ വന്നിരിക്കുന്നു. വിഷമേണ ഏതി, പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ്, ബുദ്ധിമുട്ടിപ്പോകുന്നു. സമത്തിന്റെ ഓപ്പോസിറ്റാണ് വിഷമം. ഇതെല്ലാം പ്രകൃത്യാദി ഗണത്തിൽപ്പെടുന്ന ശബ്ദങ്ങളാണ്. അത് ഉപയോഗിച്ചപ്പോൾ തൃതീയ അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ സമം ഏതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമം യഥാ സ്യാദ് തഥാ ഏതി എന്നാണെന്ന് വെച്ചാൽ അവിടെ സ്വസ്ഥമായി സുഖമായി പോകുന്നു എന്നാണ്. ക്രിയയുടെ വിശേഷണമാണ്. അതുപോലെ തന്നെ വിഷമയാതി എന്നാണ്, വളരെ പ്രയാസപ്പെട്ടു പോകുന്നു. അതൊക്കെ ക്രിയയുടെ വിശേഷണം, വ്യത്യാസമുണ്ട്. ദിദ്രോണേന ധാന്യം ക്രീണാതി, പഴയ അളവാണ് ദ്രോണം. രണ്ട് ദ്രോണം കൊടുത്ത് ധാന്യത്തെ വാങ്ങുന്നു എന്നർത്ഥം. അത് സാധാരണ നമ്മൾ അത് വാങ്ങാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥം ദിദ്രോണേന, ദിദ്രോണം കൊണ്ട് എന്ന് തന്നെ പറയുന്നു. ധാന്യം ക്രീണാതി സുഖേന യാതി ദുഃഖേന യാതി. ഇവിടെയൊക്കെ എന്താണ്? ക്രിയാവിശേഷണമാണ്. സുഖമായി പോകുന്നു എന്നാണ് ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ പോകുന്നു? സുഖം യഥാ സ്യാത് തഥാ യാതി എന്നാണ് അർത്ഥം പറയുന്നത്. സുഖമായി പോകുന്നു. ക്രിയയ്ക്ക് വിശേഷണമാകുമ്പോൾ ദ്വിതീയ ഉപയോഗിക്കുന്നു. ക്രിയാവിശേഷണങ്ങൾ ദ്വിതീയായിരിക്കും, നമസ്കാരമായിരിക്കും, അവ്യയമായിരിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടെ എന്തുപയോഗിച്ചു? തൃതീയ ഉപയോഗിച്ചു. സുഖേന യാതി എന്ന് വെച്ചാൽ സുഖമായി പോകുന്നു, ദുഃഖേന യാതി എന്ന് വെച്ചാൽ പ്രയാസപ്പെട്ട് പോകുന്നു. അപ്പൊ ഈ ഇതുപോലെ കുറെ ശബ്ദങ്ങളുണ്ട് പ്രകൃത്യാദി ഗണത്തിൽ. അപ്പൊ എവിടെയെങ്കിലും തൃതീയ കാണുകയും എങ്ങനെ വന്നു എന്ന് ബുദ്ധിമുട്ടി ചിന്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. പ്രകൃത്യാദിഭ്യ എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃത്യാദി ഗണത്തിൽപ്പെട്ടുകൊണ്ട് തൃതീയ വന്നു. അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എളുപ്പവഴിയാണ്. കുറയൊന്നുമില്ല, കുറച്ച് ശബ്ദങ്ങളേ ഉള്ളൂ, ബാക്കി നമ്മൾ ചേർത്തോണം. ഭാഷ ഒരുപാട് മാറിയില്ലേ, പാണിനിയുടെ കാലത്ത് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇന്ന് കൂടുതലല്ലേ. എത്ര കാലം പാണിനി ഭാഷകാരന്റെ കാലം കഴിഞ്ഞിട്ട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ, അതൊക്കെ കൂട്ടിച്ചേർത്തോണം.